സകാരാന്ത ശബ്ദമാണ്. അടുത്ത് വരുന്ന ഉശനസ് ശബ്ദം, ഉശനസ് ശുക്രാചാര്യ. ഉശനസ്സു എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു സോ അനേക സാന്ത പ്രകാരം എന്തുവരും? അനങ്ങ് വരും. എന്താണ് ആ സൂത്രത്തിന്റെ വൃത്തി? അതെന്താണ്? അനങ്ങ് വരുന്നു. അനങ്ങ് വരും നിത്തായുണ്ട്. ഏ സൂത്രം വരും? മിച്ച. എന്താണ് അതിന്റെ വൃത്തി? അനേകാലവി അന്ത്യശീവസ്യ. അന്ത്യത്തിന് വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ഉശനസിന്റെ സകാരത്തിനാണ് അനങ്ങ് വന്നത്. അപ്പൊ ഉശന അന്നെന്നിരിക്കും വേദസൂത്രം വരും. അതോ ഗുണേ വൃത്തി അവതാന്താതോ ഗുണേ പരരൂപേകാതിശേഷ്യ. പരരൂപം വരുന്നു. ഉശന അന്നം തിരിക്കുന്നു. ആ ആ അടുത്തടുത്ത് വന്നു. പരരൂപം വന്നപ്പോ എന്തായി? ഉശനൻ സുലോപിച്ചു. അടുത്ത സൂത്രം വരും. സർവനാമസ്ഥാനേജ അസംബുദ്ധൗ വൃത്തി നാന്ദസ്യ ഉദയ ദീർഘോ അസംബുദ്ധോ സർവനാമസ്ഥാനം. ഉദയ്ക്ക് ദീർഘം വന്ന് സുലോപിച്ചു. നഗാർ ലോപിച്ച സൂത്രം നലോപ പ്രാതിപതികാന്തസ്യ വൃത്തി പദം നഗാർ ലോപിച്ച് ഉശന എന്നോ ഉശനസ് സൂന്നിരുന്നു. അനങ്ങ് വന്നു. ഉശന അന്നായി. അതോ ഗുണേ വന്നു. ഉശനൻ സുലോപിച്ചു. ഉപതാദീർഘമെന്നു നഗാരം ലോപിച്ചു. ഉശന ഉശനസൗ ഉശനസൗ ഉശനസഹ ഹേ ഉശനസ് സൂന്നിരിക്കും വരുന്നു വാർത്തകം. അസ്യ സംബുദ്ധ അനങ്ങ് നലോപച്ച വാവാച്യ. ഉശന ശബ്ദത്തിന്റെ സംബുദ്ധിയിൽ അനങ്ങ് വികല്പമായി വരും, നലോപവും വികല്പമായിട്ട് വരും. അപ്പോ ആദ്യം അനങ്ങ് വരുമ്പോ ഉശന അന്ന് അതോ ഗുണി ഒന്ന് ഉശനൻ സുലോപിച്ചു. നഗാരം ലോപിക്കുമ്പോ എന്തായി? ഉശന. ഉദാദീർഘം വരുന്നില്ല. എന്തുകൊണ്ട്? സംബുദ്ധിയായുള്ള സർവനാമസ്ഥാന അസംബുദ്ധവും. ഇപ്പൊ ഹേ ഉശന ഇവിടെ എന്ത് ചെയ്തു? അനങ്ങ് വന്നു, അധോഗുണി വന്നു, സുലോപിച്ചു, നലോപിച്ചു. ഇത്രയും സംഭവിച്ചിട്ട് നലോപോ വാ വാച്യ. നലോപം വരാതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഉശനൻ. ഉശനസ് സകാരത്തിന് അനങ്ങ് വന്ന് ഉശന അൻ അതോ ഗുണമെന്നു ഉശനൻ നഗാരം ലോപിച്ചില്ല. അനങ്ങ് വരുന്ന പക്ഷം നഗാരം ലോപിക്കുന്നതും നല്ല നല്ല നഗാരം ലോപിക്കുന്നതുമായിട്ട് രണ്ട് രൂപമാണ് ഉശന ഉശനൻ. ഇനി അനങ്ങ് വരാത്ത പക്ഷം അനങ്ങ് വാ വാച്യാന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങ് വരാത്ത പക്ഷം ഉശനസ് സൂന്നിരിക്കുന്ന സുലോപിച്ചു സകാരത്തിന് ഋത്വവിസർഗം വന്നിട്ട് ഹേ ഉശനഹ സകാരാന്തമാണ് ശബ്ദം. ഹേ ഉശനസൗ ഉശനസഹ ഉശനസം ഉശനസൗ ഉശനസ. അവിടെ ഒന്നും വരാനില്ല, ബസന്നുള്ളിടത്തൊന്നും. ഉശനസ്ട ഉശനസ ഉശനസ് ധ്യാം തിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? എന്തായിരുന്നു? ബസഞ്ഞുണ്ട് സഷരു വന്നു. ഉശനസ് ഭ്യാം എന്നിരിക്കുന്നിടത്ത് അതോരോ അപ്ലദാത് അപ്ലദേ വരൂ. എന്താ എന്റെ വൃത്തി? അപ്ലദാത് അപ്ലദാത് അതോരോ അപ്ലദാത് അപ്ലദേ, എന്റെ വൃത്തി എന്താണ്? അപ്ലദേ അതി, അത് വരണമെങ്കിൽ എന്ത് വേണം? പരത്തിലും അകാരം വേണം. ഇവിടെ ഉണ്ടോ? അപ്പൊ പിന്നെ ഇവിടെ ഏത് വരും? ഹസിച്ച പ്രകാരം എന്ത് വരും? എന്താ വൃത്തി? ഹസി ഉത്തും വന്നു, ഗുണം വന്നു, ഉശനോ ഭ്യാം, ഉശനോ ഭീ, എല്ലായിടത്തും എന്ത് വരുന്നു? ഋത്തും വന്നു, ഉത്തും വന്നു, ഗുണം വന്നു, ഉശനസേ, ഉശനോ ഭ്യാം, ഉശനോ ഭ്യോ, ഉശനസോ, ഉശനോ ഭ്യോ, ഉശനോ ഭ്യോ, ഉശനസോ, ഉശ വന്നു വാശരി വിസർഗം വരുന്നു. വാശരി വിസർഗസ്യ വിസർഗം വരുമ്പോ വിസർഗം വരാത്ത വർഷത്തിൽ അവിടെ ഏത് സൂത്രം വരുന്നു? അടുത്ത് വരുന്ന ഏതാണ്? അനേഹസ് ശബ്ദം. അനേഹസ് സൂത്രം ഏത് വരുന്നു? ഏ, അവിടെ അനേഹസ് ഉണ്ടോ? അങ്ങനെന്നിപ്പോ എന്തായി? പഴയതുപോലെ തന്നെ എല്ലാം അനങ്ങ് അതോ ഗുണെ പരരൂപം, സുലോപം, നഗാരലോപം, ഊതാദീർഘം എല്ലാം പഴയതുപോലെ. അനേഹ വ്യത്യാസമൊന്നുമില്ല, ഉശന ശബ്ദം പോലെ. അനേഹസ് ഇവിടെ വാർത്തയം പ്രവർത്തിക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ എന്തുവരും? അനേഹസ് സൂന്നിരിക്കുമ്പോ അനങ്ങാദേശം വരുമോ? അർദ്ധനസ്ഫുരിതം സോ അനേഹസഞ്ച എന്താണ് വൃത്തി? ഉശനസാധീന സനങ്സ്യാ അസംബുദ്ധു. അപ്പൊ അത് വരത്തില്ല. പിന്നെ എന്തോരും ഉശനസ് സൂന്നിരിക്കുമ്പോ സുലോപിച്ചു അനേഹോഭ്യാം അനേഹോഭി അനേഹസേ അനേഹോഭ്യം അനേഹോഭ്യം അനേഹസ അനേഹസ അനേഹസോ അനേഹസ അനേഹസ അനേഹസോ അനേഹസു എന്നുള്ളടത്ത് എന്ത് വരുന്നു? ഋത്വവിസർഗം വരുന്നു. ഋത്വവിസർഗം വാശരി വിസർജനീസ്യസ അനേഹ സു അനേഹസു. സകാരാന്ത അടുത്ത് വരുന്നു വേദശബ്ദം. ബ്രഹ്മാവ് വേദസു എന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരുന്നു? ഏതാ വരുന്നു? ശാന്ത സംയോഗസ്യ. ഇവിടെ ശാന്തത്തിൽ സംയോഗമുണ്ടോ? ഇല്ല. മഹത്തുണ്ടോ? പിന്നെ എങ്ങനെ വരും? അത്വസന്ധിസിജാധാതോഹോ അസന്തത്തിന്റെ ഉദയ്ക്ക് ദീർഘം വരും. ഇത് അസന്തമാണ്. വേദസ് വേദസ് എന്ന് പറയുന്നത് എന്താണ്? അസന്തമാണ്. ഉപതയ്ക്ക് ദീർഘം വരുമ്പം വേദാസ് സുലോപിച്ചു. അന്ത്യസകാരത്തിന് എഴുത്ത് വിശ്രമം വരുമ്പോ വേദാഹ. അസന്തം അസന്തം കണ്ടറിയാമല്ലോ. വേദസ് അസന്തമല്ലേ? അന്ത്യത്തിൽ അസ്തല്ലേ? ഇത് അസു പ്രത്യം വരണം അങ്ങനെ ഒന്നുമില്ല. അസു പ്രത്യം എന്തെങ്കിലും വന്നിട്ടുണ്ടാകണം. അല്ല പ്രാതിപതിയത്തിൽ അസുന എന്താണെന്ന് അറിയാം. വേദശബ്ദം അസന്തം, ഗുണാദി നിഷ്പന്നമായ ശബ്ദമാണ്, രൂഢശബ്ദമാണ്, അസന്തമാണ്. ഇതുപോലെ വരും ചന്ദ്രമസ്, ചന്ദ്രമാ പോലുള്ള ശബ്ദങ്ങൾ ഇതുപോലെ വരും. പുരോധസ്, പുരോധ അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ ഇതുപോലെ വരും. സക അസന്തമാണ്. വേദസോ വേദസഹ ഹേ അവിടെ അത്വസന്ധിച്ച് അതാത് ദീർഘം വരൂ. എന്തുകൊണ്ട്? എന്താണ് എന്റെ പ്രവൃത്തി? അസന്തസ്യ ബുദ്ധാതിർവോ ധാതു പിന്നെ അസന്തസ്യ അസംബുദ്ധ ഉത്സവം. ഇതൊന്നു വരുന്നു, ഉപദേക്ക് ദീർഘം വരുന്നു. ഇവിടെ സമ്പുദ്ധിയായോണ്ട് വരുന്നില്ല. അസംബുദ്ധ ഉത്സവം വേദ വേദസോ വേദസഹ വേദസം വേദസോ വേദസ എല്ലാം അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. വേദസ വേദസ്ഭ്യാം എന്നുള്ളത് അസ്വം വന്നു, ഗുണം വന്നു, വേദോഭ്യാം വിശേഷിച്ചൊന്നും വരുന്നില്ല. വേദോഭി വേദസേ അവിടെയും ഭസഞ്ജാണ്, ഒന്നും സംഭവിക്കുന്നില്ല, കൂട്ടിച്ചേർക്കുക. വേദോഭ്യാം വേദോഭ്യ വേദസഹ വേദോഭ്യാം വേദോഭ്യ വേദസഹ വേദസോ വേദസ വേദസ് വേദസോ വേദസ് സു അവിടെ ഋത്വം വന്നു, വിസർഗം വന്നു, വാശരി വന്നു, വിസർജനീസ്യ സ രണ്ടു രൂപം വരുന്നു. വേദസു വേദസ്സു അവിടെ ഒന്നും വിശേഷിച്ച സൂത്രങ്ങളില്ല, അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത. ഇനി വരുന്നത് അധശബ്ദം. അതിന്റെ രൂപങ്ങൾ ആദ്യം നോക്കിക്കോണം, പഠിച്ചോണം, രൂപങ്ങളനുസരിച്ച് വേണം സൂത്രങ്ങൾ പ്രയോഗിച്ച് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് എന്റെ രൂപങ്ങൾ അസൗ അമൂ അമീ എന്നാ വരുന്നു ബഹുവചനത്തിൽ. പ്രാതിപതികം അധസ്സാണ്, അതുമായിട്ടൊരു ബന്ധവുമില്ല. പ്രഥമാ ബഹുവചനത്തിൽ വരുമ്പോൾ അമീ, അതിന്റെ ലിംഗങ്ങളിലൊക്കെ മാറ്റം വരും. ഇവിടെ ശ്രദ്ധിക്കണം, അമും അമൂ അമൂനെന്നാണ്, അധസ്സുമായിട്ട് അതിനൊരു ബന്ധമില്ല. അമുന അമൂഭ്യം അമീഭ്യ അമുഷ്മൈ എന്ന് വരും. അമൂഭ്യം അമീഭ്യ ഇവിടെ ദിവചനങ്ങളെല്ലാം ഊ എന്ന് വരും, ബഹുവചനങ്ങളിലെല്ലാം ഒരട ഒഴികെ. ഇവിടെ ദ്വിതീയ ബഹുവചനത്തിൽ മാത്രം ഊ വരും, ബാക്കിയുള്ളിടത്തെല്ലാം ഈ വരും. അമീഭി അമീഭ്യ അമീഭ്യ അമീഷാം അമീഷു. പിന്നെ പ്രഥമ ഏകവന ഒഴികെ ബാക്കി എല്ലായിടത്തും ഊ വരും. അമും അമുന അമുഷ്മൈ അമുഷ്മാ അമുഷ്യ അമുഷ്മിൻ. ദിവനത്തിലാണെങ്കിൽ ദീർഘവും വരും ഹർസവും വരും. ഷഷ്ടി സപ്തമി ദിവനങ്ങളിൽ മാത്രം അമയോഹോ ഹർസവും, ബാക്കിയുള്ളിടത്തെല്ലാം അമോ അമോ അമോഭ്യാം അമോഭ്യാം അമോഭ്യാം. ഇത് അറിഞ്ഞു വച്ചിരിക്കുന്നു. അതിന്റെ രൂപങ്ങൾ അങ്ങനെ മാറി വരുന്നതാണ്. അദസ് ഇതമസ്തു സന്നികൃഷ്ടെ സമീപത്തര വർത്തിനിച്ച ഏതോ രൂപം. അധസസ്തു വിപ്രകൃഷ്ടെ എന്നാണ്, ദൂരെയുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അധ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സാധാരണ ഭാഷയിൽ അടുത്തും ദൂരെ എല്ലാത്തിനും ഉപയോഗിക്കും, അങ്ങനെയൊന്നും നോക്കാറില്ല. പക്ഷെ നിയമം അസൗബാലഹ എന്ന് പറയണമെങ്കിൽ ബാലം ദൂരെ ആയിരിക്കണമെന്നാണ്. പക്ഷെ സാധാരണ എഴുത്തിലും പറച്ചിലും എല്ലാം അടുത്തിരുന്നാലും പറയും. എന്ന് വെച്ചാൽ പഴയകാലത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും കർശനമായി ആരും നോക്കാറില്ല. സമീപ കാവ്യത്തിലെ ശ്ലോകത്തിലേ ഇത് കണ്ടാൽ, കാവ്യത്തിലെയോ ശ്ലോകത്തിലെയോ ഇങ്ങനെ അസുഖം കണ്ടാൽ ദൂരത്തിലുള്ളതാണെന്ന് എടുക്കുന്നില്ല സാർ. എന്ന് എടുക്കാൻ പറ്റില്ല സർവത്ര, അവിടെയും അങ്ങനെ എടുക്കണമെന്നാണ് നിയമം. കവികളതൊന്നും പാലിക്കണമെന്ന് നിയമമൊന്നുമില്ല. അസുഖ ബാല എന്ന് പറഞ്ഞാൽ എന്താ? ആ ഈ ബാലെന്നും പറയും ചിലടത്ത്. നമുക്കത് തീരുമാനിക്കുന്ന സന്ദർഭം അനുസരിച്ച്. പക്ഷെ നിയമം അനുസരിച്ച് എന്താണ് വിപ്രകൃഷ്ടം? ദൂരെയുള്ളതിലാണ് അസുഖം ഉപയോഗിക്കേണ്ടത്. തദ്ധിതി പരോക്ഷേ വിജാനീയ. തദ്ന്ന് പറയുന്നത് പരോക്ഷമായിരിക്കുന്നു, നമ്മൾ കാണാത്തതാണ്, ഉപയോഗിക്കാനാണ് ഉപയോഗിക്കുന്നത്. തദ് പക്ഷേ തശബ്ദത്തിന്റെ രൂപം നമ്മൾ പഠിച്ചതാണ് സഹ. സഹ എന്ന് പറയുന്നത് പരോക്ഷത്തിൽ തന്നെ ഉപയോഗിക്കുമെന്നില്ല, പ്രത്യക്ഷേനും സഹ എന്ന് പറയും. സബാല അങ്ങനെ ഉപയോഗിക്കും. പക്ഷെ നിയമം അതാണെന്നേ ഉള്ളൂ. നിയമം അങ്ങനെ സാർവത്രികമല്ല എന്നർത്ഥം. അധസ് സകാരബന്ധമാണ്. അധസ് സു എന്നിരിക്കുമ്പോൾ ഇവിടെ ഏത് സൂത്രം വരെയാണ് വരേണ്ടത്? നമ്മൾ പഠിച്ച സൂത്രം വരണം. വിശേഷിച്ച് നമ്മൾ ഇതിനു വേണ്ടി ഒരു സൂത്രം